ഉപലബ്ധിവത് ഉപകരണത്തു മാത്രേണാപി പ്രദീപാദിവ ദേഹോപയോഗ ഉപത്തേ. സിദ്ധാന്തം ചൈതന്യം ഉപകരണധർമ്മമല്ല, കരണധർമ്മമല്ല. ബോധം നമ്മുടെ ഉള്ളിലുണ്ടാകണമെങ്കിൽ ഒരുപാട് കർണങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് ആശ്രയിക്കേണ്ടി വരും. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ശരീരം. അതിന് ചർവാകൻ്റെ യുക്തി എന്താണ്? ശരീരത്തിലെ ബോധം കാണുന്നുള്ളൂ, ശരീരം വിട്ട് ബോധം കാണുന്നില്ല. സ്വതന്ത്രമായ ബോധത്തിൻ്റെ, അങ്ങനെയാണ് ഭൗതിക വസ്തുക്കൾക്ക് ഇവിടെ സ്വതന്ത്രമായ അസ്തിത്വമുള്ളത്. അമൂർത്തമായിരിക്കുന്ന ബോധത്തിന് ഇതുപോലെ മൂർത്തമായ വസ്തുവല്ലത് അറിയുന്നു, അറിവാണ്. അപ്പോൾ അമൂർത്തമായിരിക്കുന്ന ബോധത്തിന് അസ്തിത്വമില്ലാത്തതുകൊണ്ട് അത് കേവലം ദേഹത്തെ ആശ്രയിച്ചിരിക്കുന്നതാണ്, രൂപാദികളെ പോലെ. ദ്രവ്യത്തെ ആശ്രയിച്ച് രൂപം ഇരിക്കുന്ന രൂപം ഒരു ദ്രവ്യത്തെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന അമൂർത്ത ഗുണമാണ്. അതുപോലെ ഒന്നേ ഉള്ളൂ ചൈതന്യം. തർക്കികന്മാരും ആ പക്ഷത്തിൽ തന്നെ, അവരെ സംബന്ധിച്ചും പറയുന്നത് എന്താണ്? ദ്രവ്യത്തെ ആശ്രയിക്കുന്ന ഒരു ഗുണം മാത്രമാണ്. പക്ഷെ അത് യുക്തിക്ക് നിരക്കുന്നതല്ല. അങ്ങനെ വന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു പൂർവോഷം പറയുകയാണെങ്കിൽ ഉപകരണധർമ്മമാണ് ചൈതന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ദോഷം പറഞ്ഞത്? ദീപധർമ്മം എന്ന് പറയുന്നു. ദീപവും കർണമാണ്. ജ്ഞാനം ഉണ്ടാകുന്നതിന് ശരീരം മാത്രമല്ല, അനേക കർണങ്ങളുണ്ട്. അനേക കർണങ്ങളിലൊക്കെ ഒരു കർണത്തെ എടുക്കുക, ശരീരത്തെ മാത്രം എന്തിനെടുക്കണം? ദീപത്തെ എടുക്കുക. ഇപ്പൊ ദീപധർമ്മം എന്ന് പറയൂ, അങ്ങനെ പറയാൻ കഴിയും? അത് കഴിയത്തില്ല. അതുകൊണ്ട് ദീപ ധർമ്മമല്ല ചൈതന്യം എങ്കിൽ അതുപോലെ മറ്റൊരു കർണമാണ്. ശരീരം കർണമാണെന്നുള്ള എല്ലാവർക്കും അഭിപ്രായ വ്യത്യാസമാണ്. മറ്റൊരു കർണമാണ് ദേഹം. ചൈതന്യം ദേഹധർമ്മമല്ല, അതേ യുക്തിയാണ്. അപ്പൊ പിന്നെ ദേഹത്തിൻ്റെ, ഈ ദേഹത്തെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു ചൈതന്യം, അങ്ങനെ കാണുന്നുള്ളു. അപ്പോൾ ദേഹത്തിൻ്റെ ആവശ്യം എന്താ ചൈതന്യത്തിന്? അത് ദീപത്തിൻ്റെ ആവശ്യം എന്താ എന്ന് ചോദിക്കുന്ന പോലെയാണ്. ദീപം കൂടിയേ ചാക്ഷം ഞാൻ ഉണ്ടാവുന്നുള്ളൂ, അല്ലാതെ ചാക്ഷം ഞാൻ ഉണ്ടാവുന്നില്ല. എങ്കിൽ എല്ലാ ജ്ഞാനങ്ങൾക്കും ദേഹം കൂടിയേ തീരും. ദീപവത് ദേഹം, ഇതാണ് ദീപത്തെ പോലെ ദേഹം, അങ്ങനെ സ്വീകരിക്കും. അപ്പോൾ അതൊരു കർണം മാത്രം, അല്ലാതെ ചൈതന്യം ഭൗതികമല്ല, ദേഹധർമ്മമല്ല. അതിലൂടെ പ്രകാശിക്കുന്നു. അത് ശരീരം എത്ര കാലം ആ പ്രകാശത്തെ പ്രതിബിംബിക്കുന്നതിന് സക്ഷമമായിരിക്കും, യോഗ്യമായിരിക്കുമോ അത്രയും കാലം അതിലൂടെ അത് പ്രകാശിക്കും. അതിനുള്ള യോഗ്യത നഷ്ടപ്പെടുമ്പോൾ പ്രതിഫലന സാമർഥ്യം നഷ്ടപ്പെട്ടാൽ കണ്ണാടിക്ക് പിന്നെ പ്രതിബിംബിപ്പിക്കാൻ കഴിയത്തില്ല. അല്ല, എത്ര കാലം ആ പ്രതിഫലിപ്പിക്കുന്നതിനുള്ള സാമർഥ്യമുണ്ടോ അതുവരെ അത് പ്രതിബിംബിപ്പിക്കും, പ്രതിബിംബത്തിന് ഉപകരണമാകും. അതുപോലെയുള്ള ഈ ശരീരം, ശരീരമോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഭാഗമായിരിക്കുന്ന മറ്റേതെങ്കിലും അവയവങ്ങളോ, അതിന് അതിനുള്ള ശക്തിയുണ്ടെങ്കിൽ അത് ചൈതന്യത്തെ അതുവഴി പ്രതിഫലിപ്പിക്കും. ഇത്രയേ ഉള്ളൂ എന്നാണ്. ഉപകരണത്വം മാത്രമാണ്, ഉപകരണത്വം മാത്രമായി സ്വീകരിക്കുക. പ്രതിപാദികൾ ദേഹ ഉപയോഗത്തെ, പ്രതിപാദികളെ പോലെ ദേഹത്തിൻ്റെ ഉപയോഗം അങ്ങനെ മനസ്സിലാക്കുക. ദേഹത്തിന് അതിൻ്റെതായ സ്ഥാനമുണ്ട്, അതിനെ നിഷേധിക്കുന്നില്ല. പക്ഷെ അതുകൊണ്ട് ചൈതന്യത്തിൻ്റെ സ്വതന്ത്രമായ അസ്തിത്വത്തെ നിഷേധിക്കാൻ കഴിയത്തില്ല എന്നാണ്. ഇത് അനുഭവത്തിന് യുക്തിക്കും ചേരുന്ന കാര്യമാണ്. എന്നുവെച്ചാൽ അത്യന്തം ദേഹസ്യ ഉപലബ്ധവും ഉപയോഗോപി ദൃശ്യത്തെ. ഇനി എത്രമാത്രം ദേഹത്തിൻ്റെ ഉപയോഗം വരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ചാർവാകൻ ദേഹത്തിന് നിൽക്കുകയാണ്, അതിൻ്റെ പിന്നിലേക്ക് പോയി ബ്രെയിനിലൊന്നും എത്തിയിട്ടില്ല. അപ്പം അവിടെ നിന്നുകൊണ്ടുള്ള ചർച്ചയാണ്. ദേഹത്തിൻ്റെ ഉപയോഗം ഏതുവരെയുണ്ട് ബോധത്തിന്? പറയുന്നു അത്യന്ത ഉപയോഗം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, അതും പറയാൻ കഴിയത്തില്ല. അത്യന്ത ഉപയോഗം എന്ന് വെച്ചാൽ അതായത് ഈ ദേഹത്തെ ആശ്രയിച്ച് മാത്രം പൂർണ്ണമായും ഈ ചൈതന്യം, കാരണം ദേഹത്തിലൂടെ ചൈതന്യം പ്രകടമാകുന്നതുകൊണ്ടാണല്ലോ ഇത് ഈ വാദം വരുന്നത്. പറയുന്നതിൻ്റെ അത്യന്ത ഉപയോഗം, ഉപയോഗം ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അത്യന്ത ഉപയോഗം സ്വീകരിക്കാൻ പറ്റില്ല. അത്യന്തം ദേഹസ്യ ഉപലബ്ധ ഉപയോഗവും അതി ദൃശ്യത്തെ. ഉപലബ്ധവും അത്യന്ത ഉപയോഗവും ദേഹസ്യ എന്ന ദൃശ്യത്തെ അങ്ങനെ കാണുന്നില്ല. എന്തുകൊണ്ട്? നിശ്ചേഷ്ടേപ്പി അസ്മിൻ ദേഹേ സ്വപ്നെ നാനാവിധ ഉപലബ്ധി ദർശനം. അപ്പോൾ ബോധത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വരുമ്പോൾ ജാഗ്രതത്തിനെ മാത്രം പരിഗണിക്കാൻ പറ്റത്തില്ല. അവിടെ സ്വപ്നത്തെയും സുഷുപ്തിയും എല്ലാം പരിഗണിക്കണം. അവിടെയുണ്ടല്ലോ ബോധം. അപ്പോൾ സ്വപ്നത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഈ ദേഹം നിശ്ചേഷ്ടമായിരിക്കുന്നു, ഉറങ്ങിക്കിടക്കുന്നു എന്നർത്ഥം. ആ സമയത്തും ബോധം പ്രകാശിക്കുന്നു. അപ്പോൾ ദേഹത്തിൻ്റെ നിശ്ചേഷ്ടത എന്ന് പറയുന്നത് ഇവിടെ സ്വപ്നത്തിൽ ബോധം ഉണ്ടാകുന്നു, അപ്പോഴും ദേഹമുണ്ട്. സ്വപ്നത്തിൽ ദേഹം നശിക്കുന്നില്ല, ദേഹത്തെ ആശ്രയിച്ച് തന്നെയാണ് ബോധം എന്നെല്ലാം നമുക്ക് പറയാമായിരിക്കും. അപ്പോൾ ഇതിലെന്താ വലിയൊരു യുക്തി എന്ന് ചിന്തിക്കും. ജാഗ്രത പോലെ തന്നെ സ്വപ്നത്തിനും ബോധമുണ്ടല്ലോ, മരിച്ചു പോയില്ലല്ലോ. അപ്പോൾ ദേഹത്തെ ആശ്രയിച്ചുള്ള ബോധം ജാഗ്രതത്തിന് ഇതുപോലെ തന്നെ സ്വപ്നത്തിലും ഉണ്ടാകാം. സ്വപ്നത്തിലെ ബോധമുണ്ട്, അതുകൊണ്ട് ദേഹധർമ്മമല്ല എന്നങ്ങനെ തീരുമാനിക്കുമെന്ന് തോന്നാം. പക്ഷേ ഭാഷകാരനിവിടെ സ്വപ്ന ദേഹത്തെ വെച്ചുകൊണ്ടാണ് ദേഹധർമ്മമാണെന്നുള്ളത് നിഷേധിക്കുന്നത്. എന്തുകൊണ്ടാണ്? അത് തന്നെ സ്വപ്നത്തിനുള്ളത്, ജാഗ്രത ദേഹം തന്നെയാണ് സ്വപ്നത്തിനുള്ളത്. ജാഗ്രത് ബോധം തന്നെയാണ് സ്വപ്നത്തിൽ വേറൊരു ബോധം. ബോധം എന്നുള്ള അല്ലെങ്കിൽ എല്ലാം ഒന്ന്. പിന്നെ ജാഗ്രതയിൽ നിന്ന് വേറിട്ട് ദേഹധർമ്മം അല്ല ബോധം എന്നുള്ളതിന് സ്വപ്നത്തെ എങ്ങനെ ഉപയോഗിക്കും? ആ അതിന് കാരണം അതാണ്. അതായത് അതാണ് പറഞ്ഞത് നിശ്ചേഷ്ഠ എന്ന് പറഞ്ഞു. ജാഗ്രതയിൽ നമുക്ക് ബോധമുള്ളപ്പോഴെല്ലാം പലതരത്തിലുള്ള പ്രവൃത്തികൾ അവിടെയുണ്ട്. കാരണം ബോധമുണ്ടാകുന്നത് മനസ്സ് പിന്നണിയിക്കുന്നേ ഉള്ളൂ. ജാഗ്രതയിലെ ബോധം എല്ലാം തന്നെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദേഹധർമ്മമാണ് ബോധം എന്ന് പറയുമ്പോൾ ഈ ഇന്ദ്രിയ പ്രവൃത്തികളെയും കണക്കിലെടുക്കും. അപ്പോൾ സചേഷ്ടമായിരിക്കുന്ന, ചേഷ്ടയോടുകൂടിയിരിക്കുന്ന ദേഹത്തിൻ്റെ പ്രവൃത്തിയാണ് ബോധം എന്ന് ജാഗ്രതയിലെ അനുഭവം വെച്ച് പറയേണ്ടി വരും. ഇത് സുഷുപ്തിയിലേക്ക് പോകുമ്പോൾ അവിടെ പിന്നെ ഈ സചേഷ്ടമായ ശരീരമില്ല. അപ്പോൾ എല്ലാ ചേഷ്ടകളും എന്ന് വെച്ചാൽ പഞ്ചേന്ദ്രിയങ്ങളും അവിടെ പ്രവർത്തിക്കുന്നില്ല. ഇനി ജാഗ്രതയിലാണെങ്കിലോ ഒരിന്ദ്രിയും പ്രവർത്തിക്കാതെ, ഒരിന്ദ്രിയത്തിൻ്റെയും പ്രവൃത്തിയില്ലാതെ ബോധം, അത് ജാഗ്രത കാണുന്നുണ്ട്. അപ്പം ജാഗ്രതയിൽ ചിന്തിക്കുമ്പോൾ പോലും ഇന്ദ്രിയങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ദ്രിയങ്ങൾ ഏതെങ്കിലും വിഷയങ്ങളെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനവിടെ പ്രാധാന്യമില്ലെന്നുള്ളതേ ഉള്ളൂ. കണ്ണെന്തിനെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കും, ചെവി എന്തെങ്കിലും എല്ലാം കേട്ടുകൊണ്ടിരിക്കും. കേവലം മനോവ്യാപാരങ്ങളിൽ പോലും ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തിയെ നിഷേധിക്കാൻ പറ്റത്തില്ല. പിന്നെ മനോവ്യാപാരങ്ങളും എന്താണ്? ബാഹ്യമായ ഇന്ദ്രിയ പ്രവൃത്തികളെ പിന്തുടർന്നാണ് പിന്നെ മനസ്സ് പ്രവർത്തിക്കുന്നത്. എന്തെങ്കിലും കാണുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, കേൾക്കുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. അപ്പോൾ പൂർണ്ണമായും ശരീരചേഷ്ടയെ ഒഴിവാക്കിയിട്ട് ചിന്തിക്കുന്നു എന്നും പറയാൻ പറ്റും. അങ്ങനെ ഒരു അനുഭവം നമുക്കില്ല. എപ്പോഴും മനസ്സ് പ്രവർത്തിക്കുമ്പോൾ ഏതെങ്കിലും ഇന്ദ്രിയങ്ങളെ ആശ്രയിച്ചാണ് അതിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നത്. പിന്നെ കൂടുതൽ ചിന്തയിലേക്ക് മുഴുകുമ്പോൾ അവിടെ ഇന്ദ്രിയത്തിൻ്റെ പ്രാധാന്യം കുറഞ്ഞു പോകുന്നു, ഇത്രയേ ഉള്ളൂ. തീരെ ഇല്ലാതാകുന്നില്ല, മറിച്ചാണ് സ്വപ്നത്തിൽ. കാരണം അത് സുഷുപ്തി എന്ന് പറയുന്ന അവസ്ഥയിലാണ്. അവിടെ ശരീരം പൂർണ്ണമായും നിശ്ചേഷ്ടമാണ്. ജാഗ്രതയിലേതുപോലെ അത് കണ്ടിട്ട് സ്വപ്നം കാണുന്നു എന്ന് പറയാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? കണ്ടിട്ടാണ് സ്വപ്നം കാണുന്നത്. കണ്ടിട്ട് ചിന്തിക്കുന്ന പോലെ, കേട്ടിട്ട് ചിന്തിക്കുന്ന പോലെ കണ്ടിട്ട് സ്വപ്നം കാണുകയാണ്. അനുഭവം കണ്ടിരുന്നു എന്തെങ്കിലും എന്ന് പറയാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? എന്തുകൊണ്ട് പറയാൻ കഴിയത്തില്ല? ജാഗ്രതയിൽ ചിന്തിക്കുന്ന സമയത്ത് തന്നെ കാണുന്നുണ്ട്. നല്ല ഗാഠമായ ചിന്തയിലേക്ക് പോയി കഴിഞ്ഞാൽ ആ സമയത്ത് പിന്നെ നമ്മുടെ മുമ്പ് വരുന്നവരെ നമ്മൾ അറിയുന്നില്ലല്ലോ. ശബ്ദം കേൾക്കുന്നുണ്ട്, പക്ഷെ കണ്ടു അണിയും കേൾക്കുകയൊക്കെ ചെയ്തിട്ടാണ് തുടങ്ങിയത്. അല്ലെങ്കിൽ ധ്യാനിക്കുന്നു, വളരെ മനസ്സവിടെ പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷെ ബാഹ്യമായി ഒന്നും ഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയും വരാമെന്ന് തുടങ്ങുന്ന സമയത്തെ ജാഗ്രതനെ സംബന്ധിച്ച് ഉറപ്പിച്ചു പറയാൻ പറ്റും. അതുപോലെ സുഷുപ്തിയിലും അതുപോലെ തുടങ്ങി പിന്നെ സ്വപ്നത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പ്രവൃത്തിയില്ല എന്ന് പറയാൻ പറ്റുമോ സ്വപ്നത്തെ സംബന്ധിച്ച്? പറ്റുമോ? അങ്ങനെ ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തി ആ സമയത്തില്ല, അതിനു മുമ്പുണ്ടായിരുന്നു, അതിനെ തുടർന്നാണ് പിന്നെ നടക്കുന്നത്. ജാഗ്രതയിലേതു പോലെ ജാഗ്രതയിൽ സാധാരണ ജാഗ്രത ധാരണ അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ സമാധി എടുക്കുക. നിങ്ങളൊക്കെ ഇങ്ങനെ തീവ്ര സമാധിയിലിരിക്കുമ്പം ഒരു ഇന്ദ്രിയ പ്രവൃത്തി അവിടെ ഇല്ലല്ലോ. നിങ്ങളുടെ സമാധി എന്ന് പറയാൻ കാരണം നിങ്ങളെപ്പോഴും ധ്യാനിക്കുന്നവരാണ്. അപ്പം ഈ സമാധിയൊക്കെ നിങ്ങളെ സംബന്ധിച്ച് വളരെ എളുപ്പമായിരിക്കും. സ്വാനുഭവത്തിൽ ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്, അതുകൊണ്ട് പറയുന്നു. ഞാൻ ധ്യാനിക്കാറില്ല, അതുകൊണ്ട് എനിക്ക് സമാധിയൊന്നും അറിയത്തില്ല. നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഉള്ളത് ഭയങ്കര ധ്യാനക്കാരാണ്, അതുകൊണ്ട് സമാധിയിൽ അങ്ങനെ വല്ലതും ഉണ്ടോ ഒന്ന് അകത്തോട്ട് നോക്കിയിട്ട് പറയും. പക്ഷെ അവിടെയും എവിടെ നിന്നെങ്കിലും തുടങ്ങും, പിന്നെയാണ് പോകും. അതുപോലെ സ്വപ്നമായിക്കൂടെ എന്ന് ചോദിച്ചാൽ അങ്ങനെ ആകത്തില്ല. എന്തുകൊണ്ട്? കാരണം സ്വപ്നം സുഷുപ്തിയിൽ നിന്നും ആരംഭിക്കാം. സുഷുപ്തിയിൽ നിന്നാണ് സ്വപ്നത്തിലേക്ക് പോകുന്നതെങ്കിൽ ജാഗ്രതയിൽ നിന്നും പോകാം. സുഷുപ്തിയിൽ നിന്നൊരാൾ സ്വപ്നത്തിലേക്ക് അവിടെ മുമ്പിലൊന്നുമില്ല, സീറോയാണ്. പിന്നെ എല്ലാ അഭ്യാസങ്ങളും നടക്കുന്ന സ്വപ്നത്തിൽ തന്നെയാണ്, ജാഗ്രത പോലെ അല്ല. ജാഗ്രത നമുക്ക് പൂർണ്ണമായും ഇതിനെ ആശ്രയിക്കാതെ ഒന്നിനും സാധ്യമല്ല. തുടക്കത്തിൽ ഇതിനെയൊക്കെ ആശ്രയിക്കുകയുണ്ട്. സ്വപ്നം അങ്ങനെയല്ല. ഗാഠനിദ്രയിൽ നിന്നാണ് ഒരാൾ സ്വപ്നത്തിലേക്ക് കടക്കുന്നതെങ്കിൽ അവിടെ പിന്നെ പൂർവ്വ അവലംബങ്ങളൊന്നുമില്ല. ശൂന്യതയിൽ നിന്നാണ് പിന്നെ തുടങ്ങുന്നത്. അവിടെ എന്തിനെങ്കിലും ആശ്രയിച്ചെന്ന് പറയുന്ന ഒരു പൂർണ്ണമായ നിശ്ചേഷ്ഠത, അതാണ് ഗാഠ സുഷുപ്തി. അവിടെ നിന്ന് വരുമ്പോൾ അതാണ് ഭാഷ്യകാരൻ ഉദാഹരണം പറയുന്നത്. അവിടെ എന്താ ഉപയോഗം? ദേഹത്തിൻ്റെ അല്ലെങ്കിൽ കർണങ്ങളുടെ എല്ലാം ഉപയോഗമുണ്ട്. ജാഗ്രതയിൽ ദേഹത്തിൻ്റെയും കർണങ്ങളുടെയും ഉപയോഗത്തെ പൂർണ്ണമായും നിഷേധിക്കാൻ പറ്റത്തില്ല. പക്ഷെ അവിടെയും ബോധം നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ എന്താ ഈ ബോധത്തിൻ്റെ രഹസ്യം? ബോധം ഇതിനൊന്നും ആശ്രയിക്കാതെ സ്വതന്ത്രമായി നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് അതിനങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ കഴിയുന്നത്. അവിടെ ബോധം തന്നെ എല്ലാം സൃഷ്ടിക്കുന്നു. ശ്രുതി ഇവിടെ പറയുന്നില്ലെങ്കിൽ ശ്രുതി പറയും, രഥ രഥയുഗ പഥ സൃജതി. എല്ലാം അവിടെ ബാഹ്യമായ ഒന്നിനെയും ആശ്രയിക്കാതെ, എന്നുവെച്ചാൽ ശരീരം ശരീരത്തോട് ബന്ധപ്പെട്ടിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ ഒന്നിനെ ആശ്രയിക്കുക, ഇന്ദ്രജാലം പോലെ സൃഷ്ടിക്കുകയാണ്. ഇത് കേവലം ഭൗതികമായി ചിന്തിക്കുന്നവർക്ക് ഇത് ദഹിക്കാൻ കുറച്ച് കാലതാമസം വരും. ഭൂതകാര്യം മാത്രമാണ് ചൈതന്യം എന്നുള്ള രീതിയിൽ എല്ലാം നമ്മൾ ശീലിച്ചുറപ്പിച്ചു വയ്ക്കുന്നതാണ്. ഓരോ പ്രവൃത്തികളെ സംബന്ധിച്ച് നമുക്ക് ഓരോ ശീലങ്ങളുണ്ട്, നമ്മളത് ഉറപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ചിന്തയെ സംബന്ധിച്ചുകൊണ്ട് ചില ശീലം, അങ്ങനെ ചില ചിന്താശീലങ്ങൾ ഉറച്ചു പോയാൽ അതിൽ നിന്ന് മാറാൻ പ്രയാസമാണ്. അതാണ് ഭൗതികവാദി ആത്മീയവാദിയൊക്കെ ഓരോ വാദികളായിരിക്കുന്നത്. അതുകൊണ്ടാണ് അവരുടെ ഓരോരോ ചിന്താശീലങ്ങളങ്ങോട്ട് ഉറച്ചുപോയി. സാറിന് പറയും അസ്ഥിയിൽ പിടിച്ചിരിക്കണം, അതിൽ നിന്ന് മാറാൻ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് അങ്ങനെ ഭൗതികമായി ചിന്തിച്ചുറച്ചിരിക്കുന്നവരോട് ഈ ബോധത്തിൻ്റെ സ്വതന്ത്രമായ അസ്തിത്വത്തിന് സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞാൽ അവർക്കത് അംഗീകരിക്കാൻ പ്രയാസമാണ്. ഉടനെ അവർ പറയും അത് ബ്രെയിനാണ്, ബ്രെയിനിലാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകും. ഇവിടെ അങ്ങനെയല്ല. ഭാഷകാരന്റെ ചിന്താശൈലികളുമായി ഒന്നുണ്ട്, കുറെ പരിചയം വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റൂ. ഏതൊരു വിഷയം സംബന്ധിച്ച് അങ്ങനെയാണ്. എം എ ക്ലാസ്സിലെ കണക്ക് ഒന്നാം ക്ലാസ്സുകാരന് പറഞ്ഞു കൊടുത്താൽ അവന് ഉൾക്കൊള്ളാൻ പറ്റില്ല, കാലം പിടിക്കും, അവനൊന്നും തന്നെ മനസ്സിലാകില്ല. അത് എത്ര ലഘൂകരിച്ച് പറയാൻ ശ്രമിച്ചാലും ശരി, ഇനി അവൻ എന്തെങ്കിലും മനസ്സിലായാലും അവനത് ചോദ്യം ചെയ്യും, അതെങ്ങനെ ശരിയാകുമെന്ന് ചോദിക്കും ബുദ്ധിയുള്ളവനാണെങ്കിൽ. അതിന് ദീർഘകാലത്തെ പരിശീലനം ആവശ്യമാണ്. അപ്പൊ അതില്ലാത്ത ഒരാളിൻ്റെ അടുത്ത്, ഒരു ഭൗതികമായി ചിന്തിക്കുന്ന ഒരാളിൻ്റെ അടുത്ത് നമ്മൾ പോയി ഈ ബോധത്തിൻ്റെ സ്വതന്ത്ര അസ്തിത്വവും മറ്റും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല, അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവരുടെ സംസ്കാരം വേറൊരു തരത്തിൽ ഉറച്ചിരിക്കുകയാണ്. അത് ഭൗതികമായി ചിന്തിക്കുന്നവരുടെ കാര്യം പോട്ടെ, ഇങ്ങനെയുള്ള ആധ്യാത്മികമായി ചിന്തിക്കുന്നവർക്ക് തന്നെ ഇത്തരം ആധ്യാത്മിക സത്യങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അവർക്കിത് ഗ്രഹിക്കാനേ പറ്റത്തില്ല. അപ്പൊ പിന്നെ ഭൗതികന്റെ കാര്യം പറയാനുണ്ട്. കാരണം മിക്കവാറും ആധ്യാത്മികമായ ആശയങ്ങളെന്ന് പറയുമ്പോൾ അത് ഒട്ടുമുക്കാലും ആധ്യാത്മിക വിഭ്രാന്തികളായിരിക്കും. അത് ഈ ഭൗതിക ആശയങ്ങളെപ്പോലെ തന്നെ അത് മനസ്സിലങ്ങ് ദൃഢമാകും, ഉറച്ചു പോകും. അവിടെ മുമ്പ് പോയിട്ട് ഈ അദ്വൈതം പ്രസംഗിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആത്മീയവാദികളാണ്, ഒരിക്കലും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ചൈതന്യത്തിൻ്റെ ഈ നിലയും മറ്റും പറഞ്ഞാൽ, കാരണം ഈ ഒരാശയത്തെ ഉൾക്കൊള്ളണമെങ്കിൽ ആദ്യം അവൻ്റെ വിഭ്രാന്തിയിൽ നിന്ന് അവന് മോചനം കിട്ടണം. അതവർക്കൊരിക്കലും പറ്റത്തില്ല. അങ്ങനെയുള്ളവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല. 90% ആധ്യാത്മികവാദികൾക്കും ഇങ്ങനൊരു അറിവിൻ്റെയോ വിചാരത്തിൻ്റെയോ ആവശ്യമേ ഇല്ല, അല്ലാതെ തന്നെ അവർ സംതൃപ്തരാണ്. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? ജിജ്ഞാസയൊക്കെ വേണ്ടാത്ത കാര്യങ്ങൾക്കെല്ലാം ഉണ്ട്. അത് തന്നെയാണ് കാരണം. നിങ്ങൾ ആരെയും മോശമായി പറയല്ല, ഭൂരിപക്ഷത്ത് വെച്ചുകൊണ്ട് പറയുകയാണ്. അങ്ങനെയുള്ള ചില ആൾക്കാരുമായിട്ടൊക്കെ ഞാൻ അടുത്ത ബന്ധം പുലർത്തിയിട്ടുണ്ട്, പല സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു, ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്, എനിക്ക് വളരെ പരിചയമുണ്ട്. പെന്തക്കോസ്ത് വിചാരം, അപ്പോ അവരോട് നമ്മൾ ഈ ആശയത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവർക്കിത് ഉൾക്കൊള്ളാനേ പറ്റത്തില്ല. അവർ ചെവി പത്തും, അവർ പറയും ദൈവം എന്തെയാണ് പറയുന്നതെന്ന് പറയും. അത് ഞാൻ മുരികെ പറഞ്ഞിട്ടുണ്ട്. ഈ കുംഭമേളയ്ക്കൊക്കെ പോയാൽ കാണാം, ഒരു വിഭാഗം ആൾക്കാർ അവർ രണ്ട് ചെവിയിൽ ഒരു മണി കെട്ടി തൂക്കിയിരിക്കാം. അത് കഥയല്ല, നേരിട്ട് കണ്ടതാണ്. അവര് ഈ മണി ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ ഇതിങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും. അതൊരു പ്രതീകമാണ് പൂർണ്ണമായും, അതുകൊണ്ടങ്ങനെ പ്രയോജനമുണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം ആ മണിയടികൊണ്ട് വേറെ ഒരു ശബ്ദം കേട്ടില്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഓട്ടോറിക്ഷയുടെ അടിയിൽ പോകും. പക്ഷെ അവരുടെ സങ്കല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവനാമം കേൾക്കാൻ പാടില്ല, കേൾക്കരുത്, അതിനാണ് ഈ മണി കെട്ടിയിരിക്കുന്നത്. അപ്പോൾ അവർ ഈ പ്രാർത്ഥന ഇങ്ങനെയുള്ള സമയത്ത് മണി ഒരുപക്ഷെ അഴിച്ചു വയ്ക്കുമായിരിക്കും, അത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇത് കേൾക്കരുതെന്നുള്ളൊരു സങ്കല്പമാണ് അവർക്കുള്ളത്. അതാണ് ഞാൻ ചെവി പൊത്തമെന്ന് പറയുന്നത്. അങ്ങനെ കാണാറുണ്ട്, മണിമുഴക്കി ഇങ്ങനെ നടക്കും, വേറൊരു നാമം കേൾക്കരുത്. വൈഷ്ണവന്മാരാണ്, വിഷ്ണുവിൻ്റെ നാമം അല്ലാതെ വേറെ. ശിവനാമം കേൾക്കുന്നത് മഹാപാപമാണ്. നാമം കേട്ട് കഴിഞ്ഞാൽ നരകത്തിൽ പോവും. നിങ്ങൾ എപ്പോഴും പറയുന്നത് നമശിവായ നമശിവായ എന്നാണ്. അവരെങ്ങാനും മുമ്പ് പോയി നമശിവായ പക്ഷേ അടി ഉറപ്പാണ്, അടി ഉറപ്പായിട്ടും കിട്ടും. ഇത് ഇന്നും ലോകത്ത് ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത്, അതിന് പുസ്തകത്തിലുള്ള കാര്യം. പിന്നെ വേറൊരു രസം അതുകൂടെ പറയാം. ഇവിടെ തന്നെ കണ്ടത് ഇങ്ങനെ നടക്കുന്നവർ മുമ്പ് ഞാൻ പറയുന്നത്, ഞാൻ കാണുന്ന മൂന്നാമത്തെ കുംഭമേളയാണ്. പന്ത്രണ്ട് വർഷത്തിലൊരിക്കണം നടക്കുന്നു. പഴയ കുംഭമേളയുടെ കാര്യം പറയാണ്, ഇവിടെ എല്ലാം ചെറിയ ട്രാൻസിസ്റ്റർ റേഡിയോയാണ്. അത് സിനിമ പാട്ട് കേട്ടോണ്ടായിരുന്നു നടക്കുന്നത്. അതുകൊണ്ട് എല്ലാം കൂടെ ഒരു വൈരുദ്ധ്യമാണ്. എന്നാൽ ഇതുമുണ്ട്, ചെവിയിൽ ഇതുമുണ്ട്. ഈ അവ ഇതും അവർക്കൊരു താളം ആണ്, ബാക്ക്ഗ്രൗണ്ടാണ്. ഈ മണിയടിയും അത് ശീലമായിപ്പോയി അവർക്ക്. ഇതിൻ്റെ കൂട്ടത്തിൽ എല്ലാ സിനിമ പാട്ടും എല്ലാ പാട്ടും എല്ലാം ഒരു താളമായിട്ട് അവർ കേൾക്കും. അതും കണ്ടിട്ടുണ്ട്. ഞങ്ങളൊരിക്കൽ പോകുമ്പോൾ ഇത് കണ്ടിട്ട് ഞങ്ങൾ അതിനെക്കൂടി ചർച്ച ചെയ്തതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം ഓർക്കുന്നത്. ട്രാൻസിസ്റ്റർ പാട്ടും കേൾക്കുന്നുണ്ട്, മണിയടിയുണ്ട്. എന്ന് വെച്ചാൽ കേവല വിശ്വാസത്തിലാണ് അവർ പോകുന്നത്. എന്നാൽ അവരും ആധ്യാത്മിക സന്യാസിമാരാണ്, ആധ്യാത്മികമായി പോകുന്നവരാണ്. ഇതെല്ലാം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യം പിന്നെ അത് വിട്ടിട്ട് ശരിക്ക് ആശയപരമായി ചിന്താപരമായി ബൗദ്ധികമായി ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യണമെങ്കിൽ ഇന്നത്തെ കാലത്ത് ഈ ആധ്യാത്മികതയെ എതിർക്കുന്നവരുണ്ടല്ലോ. അതിനെ എതിർക്കുന്ന വലിയൊരു ഭാവമുണ്ട്, കൂടിക്കൂടി വരികയാണ്. അവർക്ക് അദ്വൈതത്തെ അല്ല, എല്ലാ തരത്തിലുള്ള ആധ്യാത്മികത അവർ പറയുകയാണ്, നിഷേധിക്കുന്നവർ. അവരോട് പിടിച്ചു നിൽക്കുന്നതിന് ഇന്ന് ശങ്കരാചാര്യരേ ഉള്ളൂ. അത് അവിടെ വിശ്വാസത്തിൻ്റെ രീതിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല, പെന്തക്കോസ്ത് രീതിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അവിടെ പിന്നെ ചർച്ച കേൾക്കുന്ന സ്ഥാനമുണ്ട്. അത് ഞങ്ങളുടെ ഇഷ്ടമാണ്, ഞങ്ങളുടെ വിശ്വാസമാണ്, പിന്നെ നമുക്കവിടെ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ആശയപരമായൊരു ചർച്ച വരുമ്പോൾ അവിടെ ശങ്കരാചാര്യർക്ക് മാത്രമേ ഇന്ന് നീക്കാൻ പറ്റൂ. അത് ഈ അടുത്ത കാലത്ത് ഒരു വലിയൊരു ക്രിസ്തീയ പണ്ഡിതൻ, അയാൾക്ക് PhD ഒരുപാട് ഗവേഷണ രചനകളൊക്കെ നടത്തിയിട്ടുള്ള ആള്. അവരുടെ പുരോഹിതന്മാർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കുന്ന ആണ്, ഒരുപാട് അറിവുള്ള ആളാണ്. അവരുടെ സംഭാഷണം കേട്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ അയാളും ഒരു നാസ്തികനുമായിട്ടുള്ള സംവാദം. അപ്പോൾ വളരെ രസകരമായ കാര്യം, ഇത്രയൊക്കെ ഒരുപാട് യോഗ്യതകളൊക്കെ ഉണ്ടെങ്കിലും നാസ്തികതയെ എതിർക്കുന്നതിന് വേണ്ടി പുള്ളി ഉപയോഗിക്കുന്നത് ശങ്കരാദ്വൈതം. ഞാൻ മുമ്പരിക്കും അത് പറഞ്ഞു. എന്തുകൊണ്ട് ഇത്രയൊക്കെ പഠിച്ച ഒരാളിന് ശങ്കരാദ്വൈതത്തെ ആശ്രയിക്കേണ്ടി വന്നു? എല്ലാം ഏകമായ സത്യമല്ലേ എന്നൊക്കെയാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ പുള്ളി തുടക്കമേ അതിൽ പിടിച്ചിട്ടാണ്. അപ്പോ നാസ്തികനും അമ്പരന്ന് പോയി. ഇയാളിൽ നിന്ന് ഇതല്ല പ്രതീക്ഷിച്ചത്. ഇയാളിൽ നിന്ന് എന്താ പറയുന്നു? അപ്പോ അടിസ്ഥാന തത്വങ്ങളെ സംബന്ധിച്ചുള്ള ആധ്യാത്മികവും ഭൗതികവുമായിട്ടുള്ള അടിസ്ഥാന തത്വം, അതിനെക്കുറിച്ചുള്ള ഒരു സംവാദം വന്നു കഴിഞ്ഞാൽ അദ്വൈതമല്ലാതെ വേറെ ഒരു ഒന്നും ഇന്നും നിലവിലില്ല. ബാക്കിയുള്ളതെല്ലാം എന്തുകൊണ്ട്? കൂടുതലും വിശ്വാസത്തെ ആശ്രയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങളെ സംബന്ധിച്ചുള്ള അദ്വൈതപരമായ കാഴ്ചപ്പാട് പണ്ഡിതന്മാരൊക്കെ എല്ലാത്തിനും ഉണ്ട്. എല്ലാ സമ്പ്രദായങ്ങളിലും പണ്ഡിതന്മാരുണ്ട്. പക്ഷെ അവർക്കൊന്നും ഒരു സംവാദത്തിന് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല, ആശയ സംവാദത്തിന്. പിന്നെ ഇത് തന്നെ അവസാനം വരുമ്പോഴും ഞങ്ങളുടെ കിതാബിനിങ്ങനെ പറഞ്ഞിരിക്കുന്നു. അവസാനം പറയുന്ന ഇതാണത്. ശങ്കരാചാര്യർ പറയും പോലെ തന്നെ, ശങ്കരാചാര്യർ പറയുന്നതിന് നമ്മളൊന്ന് പരിവർത്തനപ്പെടുത്തണം, എന്നാലേ അത് ശരിയാകും. ശങ്കരാചാര്യ ശ്രുതി എന്ന് പറയുന്നിടത്ത് നമ്മൾ അനുഭവം എന്ന് പറയും. അതാണ് അതിൻ്റെ വാസ്തവം. അപ്പോൾ അത് അന്നത്തെ കാലത്തിൻ്റെ ഒരു സ്വാധീനമാണ്. അതുകൊണ്ട് ശങ്കരാചാര്യർ അങ്ങനെ ഒരു ഭാഗത്ത് ഒതുങ്ങിപ്പോയി ശ്രുതി. പക്ഷെ അത് ആ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ ശരിയാകും, അനുഭവമായിട്ട് തന്നെ എടുക്കുന്നു. അത് നമ്മൾ ഇത്തരം ഒരു വിഷയത്തെക്കുറിച്ച് കുറച്ച് സ്വതന്ത്രമായി ചിന്തിക്കുന്നുണ്ടേ അത് സാധിക്കുന്നു. അതേസമയം സാമ്പ്രദായികന്മാർക്കെല്ലാം ഇന്ന് ശ്രുതി ശ്രുതി തന്നെയാണ്. ഈശ്വര ശ്രേഷ്ഠമായ ഈശ്വരൻ ഓതിക്കൊടുത്ത ശ്രേഷ്ഠം എന്ന് പറഞ്ഞാൽ പോലെ ശ്രുതിയാണ്. അതൊന്നും പറഞ്ഞാൽ ഇന്ന് നിലനിൽക്കത്തില്ല. അപ്പോൾ ആ ഭാഗം ഒഴിവാക്കിയിട്ട് ആശയപരമായിട്ട് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ശങ്കരാചാര്യർ പറഞ്ഞ ഓരോ ആശയങ്ങളെക്കുറിച്ചും ഉള്ള പുതിയ പുതിയ കാഴ്ചപ്പാടുകളിലേക്ക് നമ്മൾ ഒരു അന്വേഷണം നടത്തിയാൽ മനസ്സിലാകുന്നത് എന്താണ്? പലതും പുതിയ കാഴ്ചപ്പാടുകൾക്ക് സമാനതകളുണ്ട്. അതാണ് ഇതെന്ന് പറയുന്നതല്ല, പലയിടത്തും ആ സമാനതകളുണ്ട്. ശങ്കരാചാര്യർ തത്വചിന്തയിൽ വളരെ ശക്തമായ ഒരു അടിത്തറയാണ് ഉറപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വേറെ ഒരു കേവലം വിശ്വാസത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഒരു സമ്പ്രദായങ്ങൾക്കും അങ്ങനെ ഒരു സംവാദക്ഷമത ഇല്ല. പക്ഷെ അവർക്ക് ഭൂരിപക്ഷമുണ്ട്, അത് മറ്റൊരു കാര്യമാണ്. കാരണം എവിടെ ഭൂരിപക്ഷമുണ്ടോ അവിടെയൊക്കെ ചിന്താ ദാരിദ്ര്യം ഉണ്ടായിരിക്കും. എവിടെ ആയാലും ശരി, നിങ്ങളേതെങ്കിലും ഒരു പാർട്ടിയുടെ പുറകെ പോകുന്നവരെ നോക്കുക, നേതാക്കന്മാർക്ക് ചിന്തിക്കാൻ ശേഷിയാണ്, അനുയായികൾ ചിന്താ ദാരിദ്ര്യമുള്ളവരായിരിക്കും. അവരുടെ പ്രവൃത്തികൾ കാണുമ്പോൾ അറിയാം. അപ്പോൾ അത് പൊതുവെ അങ്ങനെയാണ്, ആൾക്കൂട്ടത്തെ അങ്ങനെ കാണത്തുള്ളു. പക്ഷെ മേളിലോട്ട് നോക്കുമ്പോൾ അവർ ചിന്തിക്കാൻ ശേഷിയുള്ളവരായിരിക്കും. അപ്പൊ തത്വചിന്തയെ സംബന്ധിച്ച് അങ്ങനെയല്ല, അത് ഭാഷകാരൻ തന്നെ എന്താണ് താൻ പറഞ്ഞ തൻ്റെ ആശയങ്ങളെ വളരെ വ്യക്തമായി വിസ്തൃതമായി പ്രതിപാദിച്ചിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഈ പറയുന്ന പൂർവപക്ഷങ്ങൾക്കൊന്നും ആത്യന്തികമായി പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. അദ്വൈത ആശയത്തിൻ്റെ മുമ്പിൽ അതുകൊണ്ട് ഇതിനെ അവലംബിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. ഇതിനാണ് പരിശ്രമം കൂടുതൽ വേണ്ടത്. ബാക്കിയുള്ള എല്ലാ ആധ്യാത്മിക പദ്ധതികളും വിശ്വാസത്തിൻ്റെ ഭാഗത്തിൽ നിൽക്കാം. അത് ഭൂരിപക്ഷം അതിൻ്റെ കൂട്ടത്തിലാണ്. അത് ആധ്യാത്മിക മണ്ഡലത്തിൽ നോക്കുക, ഭൂരിപക്ഷം അവർക്ക് അദ്വൈതികൾക്കാണ്. അല്ലല്ലോ, അതുകൊണ്ടത് ശരിയാകണമെന്നില്ല. ഒരുപാട് പേര് അതിൻ്റെ പിറകിൽ പോകുന്നില്ല. ലോകം അങ്ങനെയാണ്. അതുകൊണ്ട് ഇവിടെ ഭാഷകാരൻ ഉപയോഗിക്കുന്ന യുക്തി ഇതാണ്, നിശ്ചേഷ്ടമായിരിക്കുന്ന ശരീരത്തിൽ ബോധം പ്രവർത്തിക്കുന്നുണ്ട്, കരണങ്ങളെല്ലാം ഒതുങ്ങിയിരിക്കുന്ന ശരീരത്തിൽ. അങ്ങനെ ചിന്തിക്കുമ്പോഴും അവിടെ ബോധത്തിന് സ്വതന്ത്രമായ അസ്തിത്വമുണ്ട്. ഇനി ഇതിനപ്പുറം പറഞ്ഞു കഴിഞ്ഞാൽ സുഷുപ്തി എടുക്കാം. സുഷുപ്തിയിലും ഇന്ദ്രിയ പ്രവൃത്തി സ്വപ്നത്തിലേതുപോലെ ഇല്ല, അതുമില്ല. പക്ഷെ അവിടെയും ആന്തരികമായി പലതും ഉണർന്നിരിക്കുന്നുണ്ട്, ബോധം ഉണർന്നിരിക്കുന്നു. ശരീരത്തിനും ആന്തരികമായി പലതും ഉണർന്നിരിക്കുന്നു. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് പ്രാണൻ ഉണർന്നിരിക്കുന്നു, ബ്രെയിൻ ഉണർന്നിരിക്കുന്നു, ഗാഠനിദ്രയിൽ. അപ്പോൾ അവിടെ ബോധത്തിൻ്റെ സാന്നിധ്യത്തെ നിഷേധിക്കാൻ പറ്റത്തില്ല. പക്ഷെ അത് ബോധത്തിൻ്റെ വ്യാപനം കുറവാണ്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്നുവെച്ചാൽ സ്ഥൂലമായ കർണങ്ങളിലേക്ക് അത് ജാഗ്രതയിലേതുപോലെ വ്യാപിക്കുന്നില്ല. സൂക്ഷ്മമായ കർണങ്ങളിലേക്ക്, സ്ഥൂലമായ കർണങ്ങൾ എന്ന് പറയുമ്പോൾ ഈ കൈകാര്യങ്ങളൊന്നും ഇല്ല, സൂക്ഷ്മമായതിലേക്ക് അതുപോലെ ജാഗ്രതയിലേതുപോലെ വ്യാപിക്കുന്നില്ല. പക്ഷെ ബോധത്തിൻ്റെ ഉണർവ് അവിടെയുണ്ട്. പക്ഷെ അതിപ്പോൾ ചാർവാകനോട് പറഞ്ഞിട്ട് കാര്യമുള്ളൂ, യാതൊരു കാര്യമില്ല. ഇന്നത്തെ ചാർവാകന്മാരടുത്ത് പറഞ്ഞാൽ ഒരു പക്ഷേ മനസ്സിലാക്കും. ഏറ്റവും ആധുനികന്മാരായ ചാർവാകന്മാരോട് പറയും ഭൗതികം. ചാർവാകനെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്ന ഭൗതിക ശാസ്ത്രജ്ഞന്മാർ. അവരോട് അവർ ഇന്ന് ഈ ചൈതന്യത്തിൻ്റെ വ്യാപനത്തെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്. IIT എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഉണ്ടോ? ഇല്ല, ഒരു സംശയവും വേണ്ട. ഇത് വായിക്കുന്നവരാരും ഇല്ലല്ലോ. ഉണ്ടോ? കേട്ടിട്ടുണ്ടെങ്കിൽ പറഞ്ഞ എന്താണെന്ന്. IIT ഇപ്പൊ പറഞ്ഞില്ലേ ബോധത്തിന്റെ വ്യാപനം. പൊതുവിജ്ഞാനം ഇല്ല, തീരെ കുറവാണ്. അപ്പോ ഇന്റഗ്രേറ്റഡ് ഇൻഫർമേഷൻ തിയറി കേട്ടിട്ടുണ്ടോ? ഒരു വഴിയുണ്ട്. പൊതുവിജ്ഞാനമില്ല. അതായത് ബോധത്തിന്റെ വ്യാപനത്തെ കുറിച്ച് അവർ പറയുന്നതാണ് ന്യൂറോ സയന്റിസ്റ്റുകൾ. ഫിസിസിക്സ്റ്റല്ല അവരതിനോട് യോജിക്കത്തില്ല. അതായത് ഒരു നമ്മുടെ മൊബൈൽ ഫോണിലും ബോധമുണ്ടെന്ന് പറയും, പക്ഷേ അതിൻ്റെ വ്യാപനം കുറവാണെന്നേ ഉള്ളൂ. നമ്മൾ വരുന്ന സമാനതകൾ ശങ്കരാചാര്യൻ പറഞ്ഞാൽ അതാണെന്നല്ല ഞാൻ പറയുന്നു, അത് പറഞ്ഞ മണ്ടത്തരമായിപ്പോ. അവർ പറയുന്നത് ശങ്കരാചാര്യരുടെ അദ്വൈതമൊന്നുമല്ല പറയുന്നു, നമ്മൾ ഏറ്റവും ജഡമാണെന്ന് കരുതുന്ന ഒരു വസ്തുവിൽ പോലും ബോധമുണ്ട്. അത് ഭൗതികശാസ്ത്രന്മാരത് അംഗീകരിക്കുന്ന കാര്യമില്ല. പക്ഷെ അത് ഇതും ഭൗതികശാസ്ത്രത്തിൻ്റെ ന്യൂറോ സയൻസ് എന്ന് പറയുന്ന ഭൗതികശാസ്ത്രത്തിൻ്റെ ഒരു ഭാഗമാണ്, പക്ഷെ അത് അംഗീകരിക്കുന്നുണ്ട്. പിന്നെ എല്ലാ കാര്യത്തിനും വിവാദമുള്ളതുപോലെ അതിനകത്ത് വിവാദങ്ങളുണ്ടാകാം, പക്ഷെ ബോധം ഏറ്റവും പ്രധാനപ്പെട്ടു. ഇതാണ് അവർ ബോധത്തിൻ്റെ അസ്തിത്വം അത് അംഗീകരിക്കുന്നുണ്ട്. ബോധം എന്ന് പറയുന്നത് അങ്ങനെ വിഭജിക്കാമെന്നുള്ളൊരു സാധനമല്ല എന്ന പല സിദ്ധാന്തങ്ങളും അവർ പറയുന്നുണ്ട്. താല്പര്യമുള്ളവരതിനെക്കുറിച്ച് വായിച്ച് പഠിച്ചൊക്കെ നോക്കുക. അപ്പം ഇങ്ങനെയുള്ള പല ആധുനിക ആരാണോ നാസ്തികന്മാർ, അവർക്ക് ഈ പറയുന്ന പല കാര്യങ്ങളോട് യോജിപ്പ് വരും. പക്ഷെ അവരിതല്ല പറയുന്നത്, പഠിച്ചിട്ടാണോ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ രണ്ടും നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ അദ്വൈതത്തെ സംബന്ധിച്ചുള്ള അറിവും മറ്റേതിനെ സംബന്ധിച്ച് നമുക്ക് വെറും പൊതുവിജ്ഞാനമേ ഉള്ളൂ, ആഴത്തിലുള്ള അറിവൊന്നുമില്ല. പക്ഷെ ഏതൊരു ശാസ്ത്രത്തെ സംബന്ധിച്ചാലും ചില സിദ്ധാന്ത ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്ത് വരുമ്പോൾ ഇങ്ങനെയുള്ള ആശയങ്ങളൊക്കെ ഇന്ന് ധാരാളമുണ്ട്, ഒരുപാടത് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പൂർവപക്ഷം വരുമ്പോൾ ഇന്നത്തെ അദ്വൈതിയുടെ പൂർവപക്ഷം എന്ന് പറയുന്നത് ചാർവാകനോ ഒന്നുമല്ല, ഭൗതിക ശാസ്ത്രത്തിൻ്റെ വക്താക്കളായിരിക്കുന്ന നാസ്തികന്മാരാണ്. അപ്പോൾ ആ ശാസ്ത്രത്തിൽ തന്നെ അദ്വൈതത്തെ അനുകൂലിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. പക്ഷെ അത് അദ്വൈതമല്ല, അവിടെയാണ് ഇന്നത്തെ വ്യാഖ്യാതാക്കൾക്ക് ആശയക്കുഴപ്പം വരുന്നത്. അത് അദ്വൈതമാണെന്ന് അവർ വ്യാഖ്യാനിക്കും, അത് ശരിയാവത്തില്ല. ചൈതന്യം എങ്ങനെയാണോ സ്വതന്ത്രമെന്ന് പറയുന്നത് പോലെ അദ്വൈതമെന്ന് പറയുന്നതും തികച്ചും സ്വതന്ത്രമാണ്. അതിന് ഒരു ഭൗതിക ശാസ്ത്രത്തിൻ്റെയും വ്യാഖ്യാനം ആവശ്യമില്ല, അതാണ് സ്വതന്ത്രം എന്ന് പറയുന്നത്. അതിലൂടെ അത് തെളിയിക്കപ്പെടേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ അത് പൂർണ്ണമാണ്, സ്വതന്ത്രമാണ്. പക്ഷേ അങ്ങനെ ഒരു സംവാദത്തിൽ വരുമ്പോൾ അവരുടെ ഇടയിൽ തന്നെ ഒരുപാട് വൈരുദ്ധ്യം കാണാൻ പറ്റും. ഇങ്ങനെയുള്ള ആശയങ്ങൾ വരുമ്പോൾ പൂർണ്ണമായി ഒരു ഭാഗത്ത് നിൽക്കാൻ പറ്റും. ചൈതന്യം ഭൗതികമായ അചേതന വസ്തുക്കളുടെ ഉണ്ടെന്ന് വരുമ്പോൾ ഭൗതികവാദിക്കവിടെ സ്വന്തം പക്ഷത്തുനിന്ന് തന്നെ വിമർശനങ്ങൾ നേരിടേണ്ടി വരും. പിന്നെ അവർ തമ്മിലാവും ചർച്ച, അതങ്ങനെ ശരിയാവും. ഭൗതികവാദം തമ്മിലാവും ചർച്ച, മനസ്സിലായാൻ പറയുന്നു. അദ്വൈതിയോട് ഏറ്റുമുട്ടാൻ വേണ്ടി താർക്കികനും ചരവാകനും വന്നു കഴിഞ്ഞാൽ അവർ തമ്മിലാവും ചർച്ച. ആ തരത്തിൽ അദ്വൈതത്തിന് വളരെ അടിയുറച്ചവർ നിലയുണ്ട്. അതിൻ്റെ 100% ക്രെഡിറ്റും കൊടുക്കേണ്ടത് ശങ്കരാചാര്യർക്കാണ്. അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഇത് ഭൗതികവാദത്തെ സംബന്ധിക്കുന്ന ഭൗതികവാദത്തെ പരാമർശിക്കുന്നു. ഇനി അടുത്ത ഭാഗത്തിൽ തന്നെ വന്ന് പറയും പ്രാസംഗിക കഥാസംപ്രാപ്തം എന്നാണ്. നിങ്ങളും ചിലപ്പോൾ ചിന്തിക്കും, ഇതുവരെ ഭൗതികവാദത്തെ കുറിച്ച് ഞാൻ കമാന്നൊരക്ഷരം വേണ്ടിയിട്ടില്ല. ഇവിടെ വന്നപ്പോൾ സയൻസിന്റെ പൊതുവിജ്ഞാനമൊക്കെ വളർന്നു, ഇതെന്താ ഇങ്ങനെയൊരു മാറ്റം വന്നു. ഭാഷകാരൻ ഇത് തന്നെ പറയുന്നു. ഭാഷകാരന്റെ ശൈലി തന്നെയാണ്, എന്തിനു സയൻസിലേക്ക് പോയി. പ്രാസംഗിക കഥാസമാപ്ത, പ്രാസംഗികമായി ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു, അതിവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു. ആര് പറയുന്നു? ഭാഷകാരൻ. അതേ ശൈലി തന്നെയാണ് പറയുന്നത്. പിന്നെ അതൊക്കെ എനിക്ക് പറയേണ്ടി വന്നു, നിങ്ങൾക്ക് തീരെ വിവരമില്ലാത്തതൊന്നും. നിങ്ങൾക്ക് വിവരമുണ്ടായിരുന്നെങ്കിൽ എനിക്ക് പിന്നെ അതൊന്നും പറയേണ്ട യാതൊരു ആവശ്യമില്ല. ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതോ അത് നിങ്ങളടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കാരണം നിങ്ങൾ ഭൗതിക ശാസ്ത്രജ്ഞന്മാർ കൂടിയാണ്. പക്ഷെ ഭാഷ്യകാരനും അങ്ങനെ ഒരു പ്രാസംഗികമായൊരു കഥ ഇവിടെ കൊണ്ടുവന്നു, അതിനെ അവസാനിപ്പിച്ചിട്ട് പിന്നെ വീണ്ടും തൻ്റെ വഴിക്ക് സഞ്ചരിക്കുകയാണ്. എന്താണ് ആ വഴി? എന്താണ് ആത്മനിഷ്ഠം? അല്ല, ഉപാസന. ഉപാസനയെ സംബന്ധിച്ച് ശ്രുതിയിൽ വരുന്ന വൈരുദ്ധ്യങ്ങളെ പരിഹരിക്കുക, അതാണ് ഈ അധികരണത്തിൽ ചെയ്യുന്നത്. എന്നിട്ട് ഇപ്പം ഈ നടത്തി ചർച്ച അതുമായിട്ട് നേരിട്ടൊരു ബന്ധമില്ല. അതുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു. എന്താണ് ബന്ധം? തുടക്കം ഉപാസന ചെയ്ത ആൾക്ക് ഫലം കിട്ടണമെങ്കിൽ അത് തന്നെയാണ്. അപ്പോൾ ഓർമ്മയുള്ളവരുണ്ട്. അതും ഒരു കാര്യമാണ്. 100 പേര് മിഴിച്ചിരിക്കുമ്പോൾ ഒരാളെങ്കിലും വാ തുറക്കുന്നുണ്ട്. അതൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ പണി തീരെ വ്യർത്ഥമല്ല. ഊഷരഭൂമിയിലെ കൃഷിയാണെന്ന് പറയാൻ പറ്റില്ല. അവിടെ ഇവിടെയൊക്കെ ചില മുള പൊട്ടുന്നുണ്ട്. അതുകൂടെ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഈ പണി നിർത്തി പോകേണ്ടത് തന്നെയാണ്. ഒരു കാര്യം. അപ്പോൾ ഉപാസനകളെ കുറിച്ച് പറയുമ്പോൾ ഫലത്തെക്കുറിച്ചും ചർച്ച വരുന്നു. ഫലത്തെക്കുറിച്ച് പറയുമ്പോൾ പല ഫലങ്ങളും മരണശേഷമാണ് പറയുന്നത്. ബ്രഹ്മലോകമായാലും ശരി എന്തായാലും ശരി, അങ്ങനെ ഫലങ്ങളെ കുറിച്ച് കഴിയുമ്പോൾ അവിടെ ഒരു ഭോക്താവ് വേണം. അതാരാണ് ഭോക്താവ്? ഈ കർത്താവാണ്. എന്നാലേ ചെയ്തിട്ട് കാര്യമുള്ളൂ. കർത്താവും ഭോക്താവും, കർത്തൃത്വവും ഭോക്തൃത്വവും വ്യതികരണത്തിലായി കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നതൊക്കെ വ്യർത്ഥം. അങ്ങനെ ഒരു പിന്നെ അവിടെ ഒരു ആത്മാവിനെ കൂടി കൊണ്ടുവരണം. അപ്പോൾ പ്രാസംഗികം എന്തുകൊണ്ട് പറഞ്ഞു? അങ്ങനെ ഒരു ആത്മാവിനെ കൊണ്ടുവരണമെങ്കിൽ അത് ചർച്ച ചെയ്യേണ്ടത് പൂർവ്വമീമാംസയിലായിരുന്നു. കർമ്മ ഉപാസനകളുമായിട്ടൊക്കെ കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. പക്ഷെ അവിടെ ഇത്രയും സൂത്രങ്ങളുണ്ടായിരുന്നു. എത്ര സൂത്രം ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? പറഞ്ഞത് അത് തന്നെ. അത്രയും പറഞ്ഞാലും 2700 സൂത്രങ്ങളിൽ ജൈമിനി ഒരൊറ്റ സൂത്രം പോലും ആത്മാവിന് വേണ്ടി മാറ്റിവെച്ചിരുന്നു. അതുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട സന്ദർഭം വന്നപ്പോൾ വ്യാഖ്യാതാക്കൾക്ക് ഒന്നും ഉണ്ടാൻ പറ്റിയില്ല. തീരെ സൂത്രവുമില്ല, സൂത്രവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉത്സൂത്രം എന്ന് പറയും. സൂത്രവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യം, അത് വിദ്വാന്മാർ അംഗീകരിക്കത്തില്ല. കൊണ്ട് വ്യാഖ്യാതാക്കൾ പറഞ്ഞു, ആ വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ ശാരീരിക മീമാംസായാം ലക്ഷ്യാമഹ, അവിടെ വരുമ്പം പറയാം എന്ന് പറഞ്ഞു. അപ്പോൾ ഭാഷ്യകാരനം പറയുന്നു. അതുകൊണ്ട് സ്വതന്ത്രമായി തന്നെ വേദത്തെ ഒന്നും ആശ്രയിക്കാതെ സ്വതന്ത്രമായ യുക്തി വിചാരത്തിലൂടെ ആത്മാവിൻ്റെ സ്വതന്ത്രമായ അസ്തിത്വത്തെ ഞാൻ സമർത്ഥിക്കാം. പഴയ കാര്യം ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്, എല്ലാവർക്കും ഓർമ്മയില്ലാത്തതുകൊണ്ട്. അങ്ങനെ ആത്മാവിൻ്റെ അസ്തിത്വത്തെ സമർത്ഥിക്കാൻ ഒരുമ്പെടുമ്പോൾ അവിടെ വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണെന്ത്? ചാർവാകം. തീരെ അതിനോട് പൊരുത്തപ്പെടാൻ മനസ്സില്ലാത്ത ആളാണ് ചാർവാകം. ചാർവാകനെയാണ് ആദ്യം കൈകാര്യം ചെയ്യുന്നത്. ബാക്കിയുള്ളവരൊക്കെ ഏതെങ്കിലും തരത്തിൽ ആത്മാവിനെ അംഗീകരിക്കുന്നുണ്ട്. ചാർവാകൻ ഭൗതികമായ ഈ ശരീരത്തിനപ്പുറം ഒരു തരത്തിലും ആത്മാവിനെ അംഗീകരിക്കാൻ തയ്യാറല്ല. അപ്പോൾ ചാർവാകന് സമാധാനം പറയുന്നു. ഇപ്പം അതിന് ഏറ്റവും രസകരമായൊരു കാര്യം, ഇപ്പം ഈ സന്ദർഭത്തിൽ മീമാംസകനോ നൈയായികനോ ബൗദ്ധനോ മറ്റോ ആയിരുന്നെങ്കിൽ ബൃഹദാരണ്യം ഭാഷയൊക്കെ ചർച്ച ചെയ്തവർക്കറിയാം, ഭാഷകാരൻ പേജുകളോളം എഴുതിയെന്നേ. ബൗദ്ധന്മാരൊക്കെ അവിടെ നിഷേധിക്കുന്നതിന് വേണ്ടി ഒരുപാട് പേജുകൾ ചിലവാക്കി. പക്ഷെ ചാർവാകനോട് സംസാരിക്കുമ്പോൾ അവിടെ പൂർവപക്ഷം വളരെ കുറവാണ്, അധികമില്ല. പിന്നെ നമ്മളിതിനെ പറഞ്ഞു പറഞ്ഞു വലുതാക്കിയതാണ്. കാരണം ചാർവാകൻ്റെ അത്രയും സാധനങ്ങളല്ല. കാരണം ആ ഭൗതിക ശാസ്ത്രത്തിൻ്റെ ഏറ്റവും പ്രാരംഭ ദശയിൽ ഉള്ള ആളാണ് ചാർവാകൻ. വളരെ ദുർബലമായ യുക്തികളെ ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പൂർവപക്ഷത്തിന് വലിയ പ്രാധാന്യമുണ്ടാകുന്നത്. പിന്നെ ആത്മാവിനെ അംഗീകരിച്ചുകൊണ്ട് അദ്വൈതത്തെ ചോദ്യം ചെയ്യുമ്പോഴാണ് പൂർവപക്ഷം എല്ലായിടത്തും വലുതാവുന്നത് കൂടുതൽ. പിന്നെ അവർ ആത്മാവിനെ അംഗീകരിക്കുന്നു, പക്ഷെ ഭാഷ്യകാരം പറയുന്ന ആത്മാവിനെ അംഗീകരിക്കുന്നു. അങ്ങനെ വരുമ്പോഴാണ് ബൗദ്ധന്മാരും മീമാംസകരും ഒക്കെ ആയിട്ടുള്ള വഴക്ക് വളരെ വലുതാകുന്നത്. സംഖ്യന്മാർ എത്ര ബ്രഹ്മസൂത്ര സംഖ്യന്മാരെ നിഷേധിക്കാൻ വേണ്ടി, കാരണം അവർക്കൊക്കെ അവരൊക്കെ ആത്മാവിനെ അംഗീകരിക്കുന്നുണ്ട്, പക്ഷേ ഭാഷ്യകാരം പറയുന്ന ആത്മാവിനെ അവർ അംഗീകരിക്കുന്നില്ല. അപ്പം പൂർവപക്ഷം വളരെ കൂടുതലാണ് ഇവിടെ, അതില്ല. അതുകൊണ്ട് സ്വപ്ന ദൃഷ്ടാന്തം കൂടെ എടുത്തുകൊണ്ട് എന്നിടയ്ക്ക് ഞാൻ സൃഷ്ടിയെക്കുറിച്ച് അല്പം പറയാൻ വന്നു. മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ആ ഭാഗം വിടുകയാണ്. അവിടെ നിന്ന് ഞാൻ അല്പം മാറി, കാരണം വീണ്ടും പറയേണ്ട കാര്യമില്ല, അറിഞ്ഞുകൊണ്ട് തന്നെ മാറിയാണ്. തസ്മാത് അനവദ്യം ദേഹവ്യതിരിക്തസ്യ ആത്മനോ അസ്തിത്വം. അതുകൊണ്ട് ഇവിടെ ഇത്രയേ പറയുന്നത്, അല്ല ആത്മാവിന്റെ വിശേഷതകളെ കുറിച്ചുകൂടെ പറയുന്നുണ്ട്. അതുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം മാത്രമാണ് ചാർവാകന്റെ മുമ്പിൽ ചർച്ച ചെയ്യേണ്ടത്. ഇല്ലാന്ന് ചാർവാകൻ ഉണ്ടെന്ന് നടത്തി, അതിന്റെ സ്വരൂപത്തിന്റെ കൂടുതൽ കാര്യങ്ങൾ ചാർവാകനോട് പറഞ്ഞിട്ട് എന്താ കാര്യം? അതുകൊണ്ട് അനവദ്യം ദോഷരഹിതമാണ് എന്ത്? ദേഹവ്യതിരിക്തസ്യ ആത്മനോ അസ്തിത്വം. ദേഹവ്യതിരിക്തമായ ആത്മാവിന്റെ അസ്തിത്വം ദോഷരഹിതമായി സമർത്ഥിച്ചു. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? സ്വപ്ന ഉദാഹരണം, സ്വപ്നത്തിലെ ദേഹത്തിൽ നിന്ന് പൂർണ്ണമായി സ്വതന്ത്രമാണെന്ന് പറയാൻ പറ്റുന്നു. ജാഗ്രത ചിന്തിച്ചാലും അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ഈ ജാഗ്രത പൂർണ്ണമായും വേറെയാണെന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ചാർവാകനും പറയുന്നത് എന്താണ്? അവന് സ്വപ്നത്തിൽ പോകേണ്ട കാര്യം, ചൈതന്യ വിശിഷ്ടമായ ദേഹമാണ് ശരീരം എന്നുള്ളത് കേവല അനുഭവത്തിൽ നിന്നുകൊണ്ട് പറയണമെങ്കിൽ അത് ജാഗ്രത തന്നെ ധാരാളം പറയാനുണ്ട്. സ്വപ്നം പോകേണ്ട കാര്യമുണ്ട്, ഇത് അനുഭവത്തിൽ നിന്നുകൊണ്ടല്ല ഭാഷകാരം പറയുന്നത്. പിന്നെയോ യുക്തി ആശ്രയിച്ച് പറയുന്നു. സ്വപ്നത്തെ ഒരു ദൃഷ്ടാന്തമായി എടുത്ത് യുക്തി ആശ്രയിച്ചിട്ട് പറയുന്നു. അവിടെ യുക്തി പറയുമ്പോൾ ജാഗ്രതയിലെ ധ്യാനം എടുത്താലും അല്ലെങ്കിൽ സ്വപ്നം രണ്ടും എടുത്താലും അവിടെ മനസ്സ് പ്രവർത്തിക്കുന്നുണ്ടല്ലോ, ദേഹത്തിന്റെ ഭാഗമായ മനസ്സ് പ്രവർത്തിക്കുന്നുണ്ടല്ലോ, ദേഹത്തിൽ നിന്ന് അത്യന്തം വ്യതിരിക്തം പറയാൻ കഴിയും. അതിപ്പോ മനസ്സെന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഭാഷകാരൻ ഉദ്ദേശിക്കുന്നത് ജ്ഞാനത്തെയാണ്. മനസ്സെന്ന് പറഞ്ഞാൽ എന്താ സാധനം? നമ്മളതിന് ചില സന്ദർഭങ്ങളൊക്കെ ജ്ഞാനമെന്ന് എടുക്കും. അങ്ങനെ അല്ല എടുക്കുന്നതെങ്കിൽ മനസ്സെന്ന് പറയുന്നതിന് അദ്വൈതത്തിൽ എന്ത് വ്യാഖ്യാനം പറയും? എന്ത് പറയും മനസ്സിന്? സിമ്പിളായ ഒരു വ്യാഖ്യാനം. മനസ്സിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്, ജ്ഞാനത്തെക്കുറിച്ചാണ്. മനസ്സിനെ എന്ത് പറയും? അത് പര്യായ പദം, ഞാൻ ചോദിക്കുന്ന പര്യായ പദമല്ല അത്. പക്ഷെ നിങ്ങൾക്ക് മൈൻഡ് എന്ന് പറഞ്ഞാൽ പോരെ? എന്താ പര്യായമല്ല ഞാൻ ചോദിക്കുന്നത്, എന്റെ വിശദീകരണം. അദ്വൈതിയുടെ ബോധം എന്നുള്ള അർത്ഥം എടുത്തു കഴിഞ്ഞാൽ വേറെ അറിവ്, അതിനെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. മനസ്സെന്ന് പറയുമ്പോൾ ലഘുവായ രീതിയിൽ ആർക്കും മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ചിന്തകളാണ് അദ്വൈതിയുടെ ഭാഷയിൽ പറയുന്നു. ചൈതന്യത്തിന്റെ പ്രതിബിംബം എന്ന് പറഞ്ഞാൽ ചൈതന്യ സ്ഫുരണം. പറയുമ്പോ അതിനൊരു കൃത്യതയുണ്ടായിരുന്നു. ആലോചിക്കാൻ സമയമുണ്ട്, 24 മണിക്കൂർ ആലോചിച്ചിട്ട് പറഞ്ഞു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ.